ഗുരു അപരവൽക്കരണം നടത്തിയെന്ന് പറയാൻ മറ്റുള്ളവരെല്ലാം അപരവൽക്കരണം നടത്തിയെന്നല്ലേ സൂര്യൻ? ഞാൻ അന്ന് സൂചിപ്പിക്കാറില്ല, നേരിട്ടാ പറയുന്നു. സൂചനകളൊക്കെ നിങ്ങളുടെയൊക്കെ പറയുകയാണ്. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയും. പിന്നെ സൂചനയുണ്ട്, ഒരു കാര്യം തുറന്ന് പറയുമ്പം പിന്നെ എന്തിനാ സൂചന? എന്തിനാ തുറന്നെന്ന് പറഞ്ഞാ പോരെ? ഒരു അപരവൽക്കരണം നടത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേചനങ്ങൾ, ജാതീയമായ വിവേചനം, മതപരമായ വിവേചനം, ഇങ്ങനെ മനുഷ്യരുടെയുള്ള വിവേചനങ്ങളാണ് മനുഷ്യന് ദോഷം ചെയ്യുന്നത്. ഗുരു അപരൻ എന്ന് അപരനെ അംഗീകരിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു. അല്ല, അപരവത്കരണം നടത്തിയില്ലെങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നു എന്ന് കേൾക്കുന്നവർ. അപരൻ എന്ന് പറയുന്ന ഒരു ആശയത്തെ ഗുരു സ്വീകരിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം. അങ്ങനെയല്ലേ പറഞ്ഞത്? ഇപ്പൊ പറയുന്നു അവരവത്കരണം ഗുരു തടഞ്ഞു, എന്തോ സൂചിപ്പിച്ചെന്നൊക്കെ പറയും. അവരനു വേണ്ടി അഹർനിശം പ്രയത്നം, അവരനെ അംഗീകരിക്കും, അവനു വേണ്ടി പിന്നെ എന്താണ് അവനവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം. അപ്പൊ ഇത് അംഗീകരിക്കുമ്പോൾ തന്നെ എന്താണ് അവനവനെന്നൊക്കെ അറിയുന്നത്? എന്താണ് ഒരേ ഒരു ആത്മാവാണെന്ന് അറിയുമ്പോൾ തന്നെ, ഒരാത്മാവാണെങ്കിൽ പിന്നെ ഭേദം വരാൻ പാടില്ലല്ലോ. എന്നാലും ഗുരു എന്ത് ചെയ്യുന്നു? അവരനെ പരിഗണിക്കും. അതുകൊണ്ടാണ് അടുത്ത് പറയുന്നത് എന്താണ്? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ. അപ്പൊ അവിടെ അവരനെ അംഗീകരിക്കുകയാണ്. എല്ലാം ഒന്നാണെങ്കിൽ പിന്നെ അവരൻ എങ്ങനെ വരും? മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങനെയാണ്, താനും അന്യനും. അത് മനുഷ്യ ജീവിതത്തിൽ ഉള്ളതാണ്, നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് താനും അന്യനും. അപ്പോ അത് അംഗീകരിക്കുന്നുണ്ട്. മറ്റത് എന്താണ്? തത്വം. അവനും ഇവനും എന്നറിയുന്നതൊക്കെ ഒരു തത്വത്തിലൊന്നാണ്. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനെന്താ സൂചിപ്പിച്ചത്? അങ്ങനെയൊക്കെ പറഞ്ഞാലും മതി, ഇപ്പൊ പറഞ്ഞതുപോലെയൊക്കെ പറഞ്ഞാലും മതി. അദ്വൈതമാണ് പറഞ്ഞെങ്കിലും എന്ത് ചെയ്തു? അന്യനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. അദ്വൈതത്തിൽ അന്യനില്ല. പക്ഷെ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തുണ്ട്? താനും അന്യനും എല്ലാം ഉണ്ട്. അപ്പൊ അതിനെ അംഗീകരിക്കണം. തത്വം എപ്പോഴും അങ്ങനെയാണ്. തത്വം എന്ന് പറയുന്നത് ഒരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കും. തത്വത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കും. ഇതാണ് തത്വം. എന്താണ് അതെല്ലാം? അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ ആദ്യമായ അത് തത്വത്തിന്റെ വ്യാഖ്യാനമാണ്. പിന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ വരുമ്പോൾ ജീവിതത്തിൽ ഒരാൾ എങ്ങനെയാണ് ആചരിക്കേണ്ടത് അത് പറയുമ്പോൾ അതിന്റെ വ്യാഖ്യാനം വേറെയാണ്. തത്വത്തിന്റെ വ്യാഖ്യാനം വേറെ, മനുഷ്യ ജീവിതത്തിന്റെ വ്യാഖ്യാനം വേറെ. ആ തത്വത്തെ തത്വമായി തന്നെ മനസ്സിലാകും, ജീവിതത്തെ ജീവിതമായിട്ടും മനസ്സിലാകും. തത്വത്തിൽ അപരനില്ല, പക്ഷെ മനുഷ്യന്റെ ജീവിതത്തിൽ അപരനെന്ന് പറയുന്ന ഒന്നുമില്ല. പല കാര്യങ്ങളും അങ്ങനെയാണ്. മതത്തെ കുറിച്ച് പറയുമ്പോൾ പറയും, അഭിപ്രായമാണ് മതം എന്ന് പറയും. അത് ശരിയാണ്, അഭിപ്രായമാണ് മതം, അത് തന്നെയാണ് എന്റെ തത്വം. പക്ഷെ ലോകത്തിൽ മതങ്ങൾ നിൽക്കുന്ന അഭിപ്രായമായിട്ടല്ല. ആണോ? ആണെങ്കിൽ തന്നെ ആരുടെ അഭിപ്രായമായിട്ട് നിൽക്കുന്നു? ആരുടെ അഭിപ്രായമായിട്ട് തന്നെ നിൽക്കുന്നു മതങ്ങൾ? മതങ്ങളെല്ലാം നിൽക്കുന്നത് ദൈവത്തിന്റെ അഭിപ്രായമായിട്ടാണ്. അഭിപ്രായം എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ബൈബിൾ എന്ന് പറയുന്ന ആരുടെ അഭിപ്രായമാണ്? ദൈവത്തിന്റെ വചനമാണ്, ക്രിസ്തുവിന്റെ അല്ല. ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നത് ദൈവവചനമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഖുർആൻ എന്ന് പറയുന്നതോ നബിയുടെ അഭിപ്രായമുണ്ട്, അത് അള്ളാഹുവിന്റെ അഭിപ്രായം. പിന്നെ ഭഗവത്ഗീത എന്ന് പറയുന്നതോ ഭഗവാന്റെ അഭിപ്രായം. അഭിപ്രായം എന്ന് പറയുന്നത് അതാണ് അതിന്റെ തത്വം. ഇതൊക്കെ മനുഷ്യരുടെ അഭിപ്രായം തന്നെ, മനുഷ്യന്റെ അഭിപ്രായങ്ങൾ തന്നെ ഇതൊക്കെ. പക്ഷെ മതം എന്ന് വരുമ്പോൾ അത് ആ മതവിശ്വാസികൾ അതിനെ അങ്ങനെ സ്വീകരിക്കില്ല, വ്യക്തികളുടെ അഭിപ്രായമായി സ്വീകരിക്കത്തില്ല, മറിച്ച് അത് ദൈവത്തിന്റെ അഭിപ്രായമാണ്, അങ്ങനെ സ്വീകരിക്കത്തുള്ളൂ. ദൈവം വെളിപ്പെടുത്തിയതായിട്ടാണ് വേദങ്ങൾ, മനുഷ്യരെഴുതിയായിട്ട് പറയത്തില്ല. പിന്നെയോ ദൈവം വെളിപ്പെടുത്തുന്ന പുരാണങ്ങൾ പോലും ഒന്നുകിൽ ശിവൻ പാർവതിക്ക് ഉപദേശിച്ച് അല്ലെങ്കിൽ വിഷ്ണു ഉപദേശിച്ചു, എല്ലാം ദൈവങ്ങൾ വെളിപ്പെടുത്തിയായിട്ടാണ്. അത് മനുഷ്യന്റെ ഭാവനയാണെന്ന് ആരും അംഗീകരിക്കില്ല. വിശ്വാസം അഭിപ്രായം എന്ന് പറയുന്നതാണ് എന്റെ വാസ്തവം, മനുഷ്യരുടെ അഭിപ്രായം. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ദൈവവചനമാണ്. ഇതാണ് അതിന്റെ കുഴപ്പം. അത് മനുഷ്യന്റെ അഭിപ്രായം എന്ന് വന്നു കഴിഞ്ഞാൽ അതിന് മാറ്റങ്ങളൊക്കെ വരുത്താം. ദൈവത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് എന്തിനും മാറ്റം വരുത്താതിരിക്കാണ്. ദൈവത്തിന്റെ അഭിപ്രായമാണെങ്കിൽ അത് മാറ്റം വരുത്താൻ പാടില്ല. മനുഷ്യന്റെ അഭിപ്രായമാണെങ്കിൽ അതിന് കാലോചിതമായ മാത്രം മാറ്റങ്ങളെല്ലാം വരുത്താൻ ദോഷമൊന്നുമില്ല. പക്ഷെ ദൈവം അഭിപ്രായമായിപ്പോയി, ദൈവം പറഞ്ഞായിപ്പോയി, മാറ്റാൻ പറ്റില്ല. പിന്നെ കാലം മാറുമ്പോഴത്തേക്ക് ഈ അഭിപ്രായങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റാതെ വരും. പിന്നെ എന്ത് ചെയ്യും? അതിനെ വ്യാഖ്യാനിച്ച് മാറ്റി ദൈവം പറഞ്ഞത് ഇതാണെന്ന് ഓരോരുത്തരും വ്യാഖ്യാനിക്കും. ദൈവം പറഞ്ഞാണെങ്കിലും ദൈവം പറഞ്ഞതിന്റെ താല്പര്യം ഇന്നതാണെന്ന് പറഞ്ഞ് ഈ അനുയായികൾ വ്യാഖ്യാനിക്കും. വ്യാഖ്യാനിച്ചിട്ടാണ് കാലത്തിനനുസരിച്ച് മാറ്റാൻ ശ്രമിക്കും. എന്നാലും ദൈവം പറഞ്ഞ അല്ല എന്ന് പറയത്തില്ല, മനുഷ്യൻ പറഞ്ഞാണെന്ന് പറയത്തില്ല. അതാണ് എന്റെ വാസ്തവം. പിന്നെ മതം എന്ന് പറയുന്നത് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ തന്നെയും ലോകത്ത് മതം നിൽക്കുന്നത് അഭിപ്രായം എന്ന് പറയുമ്പോൾ അത് പറഞ്ഞവരുടെ അഭിപ്രായം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ മതവിശ്വാസികളുടെ ഇടയ്ക്ക് മതം നിൽക്കുന്നത് അഭിപ്രായമായിട്ടല്ല. മതവിശ്വാസികളുടെ ഇടയ്ക്ക് മതം നിൽക്കുന്നത് എങ്ങനെയാണ്? അവരുടെ വിശ്വാസമായിട്ടും ആചാരമായിട്ടും അഭിപ്രായമായിട്ടല്ല. അഭിപ്രായം എന്നൊക്കെ പറയുന്നത് ചിന്തകന്മാരുടെ അഭിപ്രായത്തിലാണ്. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത് എന്താണ്? അവന്റെ വിശ്വാസങ്ങളാണ്. കുറെ വിശ്വാസങ്ങളും ആ വിശ്വാസങ്ങളെ തുടർന്ന് വരുന്ന അവന്റെ ആചാരങ്ങളുമാണ് മതം. ഒരേ ഗ്രന്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉദാഹരണത്തിന് ഖുർആന്റെ തന്നെ അത് വ്യാഖ്യാനിക്കുന്നതിന്റെ അർത്ഥം അങ്ങനെയല്ല ഇങ്ങനെയെന്നുള്ള നിലയ്ക്ക് എന്റെ വിവാഹിത ഒരു ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാത്തിലും ഉണ്ട്, ഖുർആനിൽ മാത്രമല്ല ഗീതയിലും ഉണ്ട്, വേദങ്ങളിലുണ്ട്, എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളും എന്ത് വരുന്നു, ഓരോരോ മനുഷ്യരും അവരവരുടെ തോന്നലനുസരിച്ച് വയ്ക്കാൻ. ബൈബിളിലുണ്ട്, ഖുറാനിലുണ്ട്, ഗീതയിലുണ്ട്, വേദത്തിലുണ്ട്. എല്ലാം മനുഷ്യനവന്റെ ബുദ്ധിക്കനുസരിച്ച് വയ്ക്കാനും. ഒരു കാലത്ത് ഇങ്ങനെ പറഞ്ഞു വയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ എന്തു വരുന്നു, ഓരോ മനുഷ്യർക്കും അവനവന്റെ കൽപ്പനയ്ക്കനുസരിച്ച്, അവനവന്റെ ഇഷ്ടമനുസരിച്ച്, അവനവന്റെ താല്പര്യങ്ങളനുസരിച്ച് അവരെന്ത് ചെയ്യും, വ്യാഖ്യാനിക്കും. അപ്പൊ എല്ലാത്തിലും ഉണ്ട് വ്യത്യാസമല്ല, ഖുറാനിൽ മാത്രമല്ല പ്രശ്നം, എല്ലാ മതഗ്രന്ഥങ്ങളിലും പ്രശ്നമുണ്ട്. പിന്നെ ഖുറാന്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഖുറാൻ എന്ന് പറയുന്നത് മുഹമ്മദ് എന്ന് പറയുന്ന ആള് എന്താണ്, പുള്ളി ഒരു യോദ്ധാവായിരുന്നു. പുള്ളിക്ക് ഒരു പ്രത്യേക സാമ്രാജ്യം സ്ഥാപിക്കണമെന്നുണ്ടായിരുന്നു. പ്രത്യേകമായിട്ടുള്ള ഒരാശയം തന്റെ അനുയായികളെ കൊണ്ട് അംഗീകരിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മുഹമ്മദ് എന്താണ് ഒരേ സമയം ദൈവം പറഞ്ഞെന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ അനുയായികളെ പഠിപ്പിച്ച് അതേസമയം തന്നെ യുദ്ധം ചെയ്ത് തന്റെ രാജ്യം വലുതാക്കി. ഒരേ സമയം പുരോഹിതനുമായിരുന്നു, ഒരേ സമയം യോദ്ധാവുമായിരുന്നു, ഭരണാധികാരിയുമായിരുന്നു. അപ്പോ പിന്നെ ഈ ഖുറാൻ പറഞ്ഞത് കൂടാതെ തന്റേതായ അഭിപ്രായങ്ങളും പറഞ്ഞു ഈ മതത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ വ്യക്തമായും മുഹമ്മദ് ഇസ്ലാം മതം സ്ഥാപിക്കുക ചെയ്ത് മറ്റുള്ളവരെ പോലെയല്ല. ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തെ വളരെ ആചാരത്തിനും വിശ്വാസത്തിനും മുഹമ്മദ് സ്ഥാപിച്ചിട്ടാ പോയത്, അല്ല വേറെ ഉപദേശം കൊടുത്തിട്ടും പോവുകയല്ല. ഇത് അന്ന് മുഹമ്മദ് ഉണ്ടാക്കി വെച്ച വിശ്വാസങ്ങളും ആചാരങ്ങളും ആണ് മുസ്ലിങ്ങൾ ഇന്നും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് പിൽക്കാലത്ത് മുഹമ്മദിന്റെ ഉപദേശങ്ങളൊക്കെ പല പണ്ഡിതന്മാരും പല രീതിയിൽ വ്യാഖ്യാനിച്ചപ്പോൾ പല പക്ഷങ്ങളതിലുണ്ടായി. അതെല്ലാത്തിനും ഉണ്ടാകുന്നതന്നെ, ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ടായി, ഹിന്ദുക്കളുടെ ഇടയിലുണ്ടായി, ജൂതന്മാരുടെ ഇടയിലുണ്ടായി. പക്ഷെ മറ്റുള്ള ഏതിനെ അപേക്ഷിച്ചും ഇസ്ലാം മതം വളരെ പ്രചാരത്തിൽ വന്നു, അത് വളരെ ഹിംസാത്മകമായി പ്രചാരത്തിൽ വന്നു. കൊല്ലുക എന്ന് പറയുന്ന ആശയം മനുഷ്യന് അത് കഴിയുന്നത്ര പ്രചരിപ്പിച്ച് എന്താണ് വിഗ്രഹാരാധകനെ കൊല്ലുക, വിഗ്രഹത്തെ ആരാധിക്കുന്നവനെ കൊല്ലാൻ മുഹമ്മദ് പഠിപ്പിച്ചുകൊണ്ടാണ്. ഇപ്പൊ തന്നെ ഇവിടെ എന്താണ് കാശ്മീരിൽ അവര് കൊല്ലുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, അവനോട് അവരുടെ മതത്തിന്റെ മന്ത്രങ്ങൾ ചൊല്ലാൻ പറഞ്ഞു. അതറിയാത്തവരെയാണ് കൊന്നത്. അപ്പൊ മുസ്ലിമാണ് തിരിച്ചറിഞ്ഞിട്ടാ കൊന്നു. അപ്പൊ ഈ കലിമ എന്ന് പറയുന്ന സാധനം ഇസ്ലാം മുഹമ്മദ് പഠിപ്പിച്ചാണ് ആൾക്കാർ. ദൈവം പറഞ്ഞെന്ന് പറഞ്ഞു. എന്താ പറയുന്നത്, ദൈവം അല്ലാഹു അല്ലാതെ വേറെ ദൈവമില്ല, ഈ മുഹമ്മദ് അല്ലാതെ വേറെ പ്രവാചകനുമില്ല, ഇതാ പഠിപ്പിച്ചത്. ആ അത് കൂടുതലുണ്ട്, അത് കുറച്ചേ ഉള്ളൂ. നാലെണ്ണമുണ്ട്, നാല് തരത്തിലുള്ളതുണ്ട്, നാലാമത്തെ കുറച്ച് നീളം കൂടിയതാണ്. അപ്പോൾ ഇത് ഇത്രയും പഠിച്ച് അത് ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ ചൊല്ലേണ്ട കാര്യമാണ്. അവര് മതപരിവർത്തനത്തിന് വേണ്ടി മുഹമ്മദ് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ്. അന്നുണ്ടായിരുന്ന ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയൊക്കെ ഇസ്ലാമാക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് ചൊല്ലിക്കുന്നതാണിത്. കലിമ ചൊല്ലിയ ഇസ്ലാമായി, എന്റെ ഒരു പ്രധാന ചടങ്ങാണ്. ശരിക്കും അത് മതപരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ച, ഇസ്ലാമല്ലാത്തവന് ഇസ്ലാമാക്കാൻ വേണ്ടി. അപ്പൊ ഇസ്ലാം അത് നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റൂ, എന്നാലേ മുസ്ലിം ആകത്തുള്ളൂ. അപ്പോ അത് ചൊല്ലാത്തവനെ കൊല്ലാൻ അത് മുഹമ്മദ് പഠിപ്പിച്ചു തന്നെ വരെ, അല്ലാതെ ഒന്നും ഇന്നത്തെ രാഷ്ട്രീയക്കാരെ ഒന്നും സമ്മതിക്കില്ല തന്നെയാണ്. അത് ഖുർആനിലും അതിന്റെ ഹദീസുകളിലും എല്ലാം ഉണ്ട്. ഇസ്ലാം അല്ലാത്തവനോട് രൂക്ഷമായി പെരുമാറണമെന്നും അത് ചെയ്യണമെന്നും ഇത് ചെയ്യണമെന്നും. അപ്പോ മുമ്പത് കർണാവാനൊന്നുമല്ല, അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. കർണാവാനൊന്നും എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പറയാൻ പറ്റില്ല. കർണയൊക്കെ എല്ലാ മനുഷ്യരിലും ഉണ്ടാവും. ഇപ്പൊ എന്താണ് കർണ? സ്വന്തം ആൾക്കാരുടെ അടുത്ത് കാണും കർണ, സ്നേഹം സാഹോദര്യം ഒക്കെ. ഇതിനകത്ത് വന്നവരുടെ അടുത്ത് കാണും, ഇതിന് പുറത്ത് നിൽക്കുന്നവരുടെ അടുത്ത് കാണത്തിൽ. പിന്നെ ഇങ്ങനെ കർണാവാനെന്ന് പറയും അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ അന്നാരോ അങ്ങനെ എഴുതി വെച്ച് ഇസ്ലാം മതത്തെ കുറിച്ച് ശരിക്കും പഠിക്കാത്തതുകൊണ്ട് അന്ന് ഈ ഇസ്ലാം മതഗ്രന്ഥങ്ങൾക്കൊന്ന് ട്രാൻസ്ലേഷൻ ഇല്ലായിരുന്നു. അപ്പൊ ഇയാൾ എന്തൊക്കെ ആൾക്കാർക്ക് പഠിച്ച് പറഞ്ഞു കൊടുത്തിരിക്കുന്നതെന്നൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഈ മുല്ലാമാര് പ്രസംഗിക്കുന്ന കേട്ടിട്ട് ആരോ എഴുതിയാണ് കർണാവാന്, അങ്ങനെ എഴുതി വെച്ചാണ്. ഒരിക്കലുമല്ല, ഈ ലോകം മുഴുവൻ നടന്നു, ഇത്രയും യുദ്ധം നടത്തിയ ആൾക്കാരെ കൊന്നു. അത് ഈ മുഹമ്മദിന്റെ ഉപദേശം കേട്ടിട്ടില്ലേ, ഇപ്പോഴും ചെയ്യുന്നതല്ലേ. അപ്പൊ അതിനെയൊക്കെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ന്യായീകരിക്കുക, അത് അംഗീകരിക്കാൻ പറ്റില്ല. അതൊക്കെ പറയും സമാധാനം എന്ന് പറഞ്ഞ ആർക്കാ സമാധാനം? സമാധാനം സ്വന്തം കൂട്ടത്തിലുള്ളവർക്ക് ഒരു സമാധാനം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? എപ്പോഴും ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് കൂടെ നിൽക്കുന്നവർക്ക് സമാധാനം ഉണ്ടാകത്തില്ല. പിന്നെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്. അപ്പൊ ഈ പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അവരിപ്പോ ഒരുപാടൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ തെളിവുകളുണ്ട് ഒരുപാട്. എന്താണ് കൊല്ലുന്നതിൽ വിശ്വസിച്ചിരുന്ന ആളാണ്. അപ്പോ അവരോടൊക്കെ ചോദിച്ചിട്ട് ഇവരിപ്പോ എന്ത് ഈ തീവ്രവാദികൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു, ഈ മുഹമ്മദ് പഠിപ്പിച്ചാണ് അവർ ചെയ്യുന്നത്. അതാണ് ശരിക്കുള്ള ഇസ്ലാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്ത് പോവാം. കൊന്നു കഴിഞ്ഞ ഗീതയിൽ പറയുന്നു അത് തന്നെ. എന്ന് ചോദിച്ചാൽ അവരുടെ മാത്രം പ്രശ്നം എന്തായിരുന്നു? ഗീതയിൽ പറയുന്നത് എന്താണ്? കൊന്നു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗത്ത് പോവും. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ എന്താണ്, കുറച്ചെങ്കിലും ഒരു മര്യാദ കാണിച്ചിട്ടുള്ള ക്രിസ്തുവാണ്. കൊല്ലാൻ എന്തായാലും പറഞ്ഞില്ല, അതെന്തായാലും ക്രിസ്തു പറഞ്ഞില്ല. അത് വേറെ, പിന്നെ എന്താണ്, അത് വേറെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിങ്ങനെ ആൾക്കാരെ കൊല്ലുന്ന കാര്യമൊന്നുമല്ല പറഞ്ഞു, അത് പറഞ്ഞിരിക്കുന്ന ആധ്യാത്മികമായ കാര്യങ്ങൾ പറയുന്ന ഏത് സന്ദർഭത്തിൽ പറയുന്നോ. മുഹമ്മദ് നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഹിജ്റയ്ക്ക് മുമ്പ് നല്ല കാര്യങ്ങൾ, സ്നേഹവും സഹോദര്യവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഓടിപ്പോയതിനു ശേഷം പിന്നെ അങ്ങോട്ട് യുദ്ധം തുടങ്ങിയ ജൂതന്മാരുമായിട്ട് പിന്നെ പറഞ്ഞതാണ് ഈ അപകടം മുഴുവൻ. അനുമ്പ് തന്റെ കൂടെ അനുയായികളുടെ ആകെ ഏഴോട്ട പേരുണ്ടായിരുന്നു, ബാക്കിയുള്ളവരെല്ലാം എതിർത്തവരാണ്. അവരോട് അന്ന് വലിയ സ്നേഹവും അനുനയവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എപ്പോഴാണോ തന്റെ കൂട്ടത്തെ ആള് കൂടിയത്, യുദ്ധം ചെയ്യാൻ ആളെ കെട്ടിയത്, പിന്നെ യുദ്ധം ചെയ്യാനാണ് പഠിപ്പിച്ചത്. ക്രിസ്തു പറയുന്നത് യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണ്. ക്രിസ്തു പറയുന്ന ആധ്യാത്മികമായ അർത്ഥത്തിലാണ്. എന്താണ്, നിങ്ങൾ എന്റെ മാർഗത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുടുംബത്തിൽ നിന്ന് അകലും, നിങ്ങളെ മറ്റുള്ളവർ തള്ളി പറയും. ആ ഒരർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. വിവരക്കേട് പറയരുത്, ബൈബിള് വായിക്കണം, പഠിക്കണം. അങ്ങനെ മനുഷ്യനെ ഹിംസിക്കുന്ന കാര്യം പറഞ്ഞില്ല. പിന്നെ ചിലപ്പോൾ ക്രിസ്തു ദേഷ്യം വന്നു, അത്തിമരത്തെ ശപിച്ചിട്ടുണ്ട്, പന്നികളെ കൊണ്ട് വെള്ളത്തിൽ ചാടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ല. മനുഷ്യനോട് ഹിംസാത്മകമായ ഉപദേശം ഒന്നും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം പറഞ്ഞിട്ടുണ്ട്. ആധ്യാത്മികമായ അർത്ഥത്തിൽ ആ ഉപദേശങ്ങളുടെ സന്ദർഭത്തിൽ പറയുന്നതാണ്. നമ്മൾ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കും ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ വഴിക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ ത്യാഗമാണ് ക്രിസ്തു പറയുന്നത്. എന്റെ കുരിശുകൂടെ തന്നെ പിന്നാലെ വരിക എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്തു പൂർണ്ണമായും ആ ത്യാഗത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ വീട്ടുകാരല്ലാതെ അത് ശിഷ്യന്മാരോട് പറഞ്ഞ അതിനെയൊക്കെ സന്ദർഭത്തിൽ നിന്ന് എടുത്ത് അടർത്തി മാറ്റി മതവിദ്വേഷം കൊണ്ട് വ്യാഖ്യാനിക്കുന്നവരുടെ പ്രസംഗം കേട്ടിട്ട് ഇങ്ങനെയുള്ള ഊട്ടിത്തം പറയും. ബൈബിളിലങ്ങനെയല്ല, യുദ്ധ സന്ദർഭത്തിൽ തന്നെ പറയും. ഇപ്പോ ബദർ യുദ്ധം, അവരുടെ 10-60 യുദ്ധങ്ങളുണ്ട്. യുദ്ധമൊക്കെ കഴിയുമ്പോൾ എന്താണ്, ഈ ശത്രുക്കളെയൊക്കെ പിടിക്കും, അതിന് മീശം മുളച്ച് എല്ലാത്തിനെയും വെട്ടിക്കൊള്ളു, പെണ്ണുങ്ങളെല്ലാം പിടിച്ച് ലൈംഗിക അടിമകളാക്കുന്നു, ഇവർക്ക് വീതിച്ചു കൊടുക്കും, അനുയായി നല്ല ഒന്നിന് മുഹമ്മദ് കൊടുക്കും, കൊച്ചു പിള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യും, അവരെ അടിമകളാക്കും, എന്നിട്ട് അവരെ മാർക്കറ്റിൽ വിൽക്കും, അതാണ് ഒരു വരുമാനം. സ്ത്രീകളെയും വിൽക്കും ആവശ്യമുണ്ടെങ്കിൽ, ഒരത്തെ എത്ര സ്ത്രീകളെ പോറ്റാൻ പറ്റും, കൂടുതലുണ്ടെങ്കിൽ വിറ്റ് കാശുണ്ടാക്കും, എന്ന അടിമ കച്ചവടം ഉണ്ടല്ലോ. ഇതൊക്കെ ചെയ്ത മനുഷ്യനാണ് ആ മനുഷ്യ. ഇങ്ങനെ കരുണാവാനാവും എന്തർത്ഥത്തിലാണ്? ക്രിസ്തു അങ്ങനെയല്ല, ഒരുപാട് കാരുണ്യത്തെ കുറിച്ച് പറയുന്നു. പിന്നെ ക്രിസ്തു ചിലപ്പോൾ ധാർമ്മികമായ രോഷം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്, അധർമ്മത്തിനെതിരെ രോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. എന്നാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു പരിധിക്കപ്പുറം ക്രിസ്തു പോയിട്ടില്ല. ഇതങ്ങനെയല്ല, അനുയായികളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുകയാണ്. അത് ചതിയിൽ കൊന്നിട്ടുണ്ട് യൂതന്മാരെ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഈ അറേബ്യ എനിസുലിയ എന്ന് പറയുന്ന ഒരു ഇവിടെ മുഴുവൻ ഞാൻ ഇസ്ലാമാക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ച ആളാണ്. യൂതന്മാരെയൊക്കെ ഇതിന് പുറത്തു തള്ളും. അപ്പോൾ ഒരു വഴിയുള്ളൂ, ഒന്നുകിൽ ഇസ്ലാം മതം സ്വീകരിക്കുക അല്ലെങ്കിൽ പുറത്തു പോവുക. ഇങ്ങനെയൊക്കെയുള്ള കർശന നിബന്ധന വെച്ചാണ്. ഇപ്പൊ തന്നെ ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയപ്പോ അവരവിടെ വന്നു മതം തിരിച്ചറിഞ്ഞ് കൊന്നു. അപ്പൊ വിഗ്രഹാരാധകരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാ കൊല്ലുന്നത്, അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസിയ. ഇസ്ലാം മതവിശ്വാസി വിഗ്രഹത്തെ ആരാധിക്കില്ല, വിഗ്രഹാരാധകരെ കൊല്ലാന്നുള്ള ഒരു സിദ്ധാന്തമാണ്. പിന്നെ സ്ത്രീകളെ കൊന്നില്ല, എന്തുകൊണ്ടാണ്? ദൈവം കൊണ്ടല്ല കൊല്ലാത്തത്, ഇത് പണ്ട് നബി എന്നെ പഠിപ്പിച്ചു കൊടുത്തതാണ്. സ്ത്രീകളെന്ന് പറയുന്നത് ലൈംഗിക അടിമകളാക്കേണ്ടവരാണ്. അപ്പൊ അവരെ കൊന്നുകഴിഞ്ഞ പിന്നെ അവരെ പിടിച്ചോണ്ട് വന്നിട്ട് കച്ചവടം നടത്തിയ കാശ് കിട്ടുന്ന ഇറാഖിന്റെ ഒരു ഭാഗത്ത് ISIS ആക്രമണം നടത്തി പിടിച്ചെടുത്ത സമയത്ത് അവിടെ യസീദികളെന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടായിരുന്നു, സൂര്യനെ ആരാധിക്കുന്നു. അവരുടെ പെൺകുട്ടികളെ മുഴുവൻ അവർ പിടിച്ച് മുസ്ലിം പ്രഭുക്കന്മാർക്ക് വിറ്റ് കാശുണ്ടാക്കി ISIS. എന്തുകൊണ്ടാണ് അവര് ചെയ്യുന്നത്? അവരെ സംബന്ധിച്ച് അവരൊരു ഭാവമില്ല, നബി പഠിപ്പിച്ചു കൊടുത്താണ് അങ്ങനെ ചെയ്യണം, അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. പിന്നെ മോഡറേറ്റ് ആയിട്ടുള്ള മുസ്ലിങ്ങളും ഉണ്ട്, കാരണം ഇത്രയും തീവ്രമായും മതത്തിലേക്ക് പോകണ്ട, നമുക്ക് കുറച്ചുകൂടി ഇന്നത്തെ ചുറ്റുപാടുകൾക്കനുസരിച്ച് മതത്തെ ഒന്ന് സോഫ്റ്റായി കൈകാര്യം ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. അത് അവര് ആ നബിയുടെ ഉപദേശങ്ങൾ അതേപടി സ്വീകരിക്കാത്തതുകൊണ്ട് അവരുടെ നന്മ കൊണ്ടാണ്, കാലം മാറിയുണ്ട് അവരിൽ വന്ന മാറ്റങ്ങളാണ്. ശരിക്കും നബി പറഞ്ഞ ഉപദേശങ്ങൾ അതുപോലെ സ്വീകരിക്കുകയാണെങ്കിൽ അവർക്കങ്ങനെ മാറാൻ പറ്റില്ല. അവർ യഥാർത്ഥ മുസ്ലിം അല്ലെന്ന് മറ്റുള്ളവർ പറയും. യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ ഈ തീവ്രവാദികളെ പോലെ പെരുമാറണം. ഇന്ത്യയെ സംബന്ധിച്ച് രണ്ടു കൂട്ടരുമുണ്ട്, മോഡറേറ്റായി പോകണം, അത്രയും തീവ്രവാദത്തിലേക്ക് പോണ്ട എന്ന് പറയുന്നവരും, തീവ്രവാദത്തിൽ പോകണമെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, രണ്ടുമുണ്ട്. അത് ഈ സംഭവം നടന്നതിന് ശേഷമുള്ള അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. അഭിപ്രായങ്ങൾ എങ്ങനെ പറയുന്നത്? ഈ സംഭവത്തെ എല്ലാവരും അപലപിക്കും, അത് മോശമായിപ്പോയി, അതിന് പാലം ചെയ്യണമെന്ന് പറയും. പിന്നെ പതുക്കെ പതുക്കെ അവരുടെ തനിനിറം പുറത്തിടുന്നവർ പറയും, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നാലും പാകിസ്ഥാൻ അങ്ങനെ പറയാൻ പറ്റും. പിന്നെ അവര് അവരുടെ തലനിറം പുറത്തെടുത്തിട്ട് അവര് ഏതെങ്കിലും തരത്തിൽ ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വരി എങ്കിലും പറയും, അത്രയും പറ്റും, കൂടെ കൂടുതൽ പറയാൻ പറ്റില്ല. അസമയാന്തി അവലപിക്കുകയും ചെയ്യും, ഇതാണ് തീവ്രവാദ ലൈൻ. അപ്പോ തീവ്രവാദമായിട്ട് വന്നാൽ ഇങ്ങനെ നിരപരാധികളെ കൊല്ലാൻ വരുന്നവന് എന്താ ചെയ്യുന്നത്? സെക്യൂരിറ്റി ആണ് ചെയ്യേണ്ടത്. അപ്പോ ഇവരെ കൊല്ലുന്നതിന് മുമ്പ് അവനെ കൊല്ലുന്നതല്ല, അവരെ ഒഴിയുന്നുണ്ട്. അവൻ ഈ മതത്തിന്റെ പേരിൽ ഇങ്ങനെ നിരപരാധികളെ കൊല്ലാൻ വരുമ്പോ അവിടെ പിന്നെ വേറെ ഒന്നുമില്ല, അവനെ തന്നെ കൊല്ലുക. കൊന്നില്ലെങ്കിൽ അവൻ കൂടുതലവരെ കൊല്ലും. ഇസ്രായേലിൽ ചെയ്തു പോലെ ഹമാസ് അവിടെ കയറി ആക്രമിച്ചു. അപ്പൊ ആക്രമിക്കുന്നതിന് അവർക്കും ന്യായമുണ്ട്. ഇപ്പൊ ഇവിടെ വന്നവർക്കും ന്യായമുണ്ട്. അവര് പറയുന്നു കാശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കണം, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്ക് ഇസ്ലാമിക രാജ്യത്തിൽ ജീവിച്ചാണ്, ഹിന്ദുക്കൾ ഭരിക്കുന്നിടത്ത് ജീവിക്കേണ്ടത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനപരമായ ആശയമാണ്. ഇസ്ലാം മുസ്ലിങ്ങൾ ജീവിക്കേണ്ടത് മുസ്ലിം ഭരിക്കുന്ന രാജ്യത്തായിരിക്കും, മറ്റു രാജ്യങ്ങളിലെ ഒരു നിവൃത്തിയില്ലെങ്കിലേ ജീവിക്കാം. കഴിയുന്നതും ഒരു ഇസ്ലാം അപ്പോ എന്ത് ചെയ്യണം, ഇവിടെ ഇസ്ലാം ഭരിക്കും. അപ്പൊ കാശ്മീരിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് ശ്രീനഗറിലെ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷം ആഗ്രഹിക്കുന്നുണ്ടാണ് അവർക്ക് പാകിസ്ഥാനിന്റെ കൂടെ ചേർന്നു. ഇവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലം, പാകിസ്ഥാനിന്റെ കൂടെ ചേരണമെങ്കിൽ ഇവിടെ വലിയ രേളെ ഉണ്ടാക്കിയാലേ പറ്റും. എല്ലാ വഴിയൊന്നും അതിനു വേണ്ടിയിട്ടാണ് അതിപ്പോ ഇന്ത്യയുടെ ഭാഗമാക്കി. അവർക്ക് ഇന്ത്യയുടെ ഭാഗമാകണ്ട, അവിടെ ഒരു വോട്ടിംഗ് നടത്തി കഴിഞ്ഞാൽ അവിടെയുള്ള 90% മുസ്ലിങ്ങളും പറഞ്ഞ ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ ചേർന്നാണ്, അല്ലെങ്കിൽ മുസ്ലിം രാജ്യം വേണമെന്ന് പറയും. അതാണ് സംഭവിക്കും. അപ്പൊ അതാ മതവരെ പഠിപ്പിക്കുന്നതാണ്, മുസ്ലിങ്ങളുടെ രാജ്യത്ത് മുസ്ലിം ഭരിക്കുന്ന രാജ്യത്ത് താമസിക്കുന്നു. ഉമ്മത്ത് എന്നുവെച്ചാൽ ശരീരത്തൊക്കെ നടപ്പിലാക്കുന്ന രാജ്യത്തിനോട് താമസിക്കുന്നു. മുസ്ലിം നിയമങ്ങളായിരിക്കണം അവിടെ, ജനാധിപത്യ നിയമങ്ങളൊന്നും അംഗീകരിക്കത്തില്ല. ഇതാണ് പ്രശ്നം. അപ്പൊ അവര് വരുന്നു, അവരുടെ ശരീരത്തെ നടപ്പിലാക്കാനാ വരുന്നു. എന്നിട്ട് മകൻ ചോദിക്കുന്നു, പുരുഷന്മാരെ കൊല്ലുന്നു, ഇവര് സ്ത്രീകളെ പിടിച്ചോണ്ട് പോയനാ, പക്ഷെ എവിടെ പോകാൻ? ഇസ്രായേലിലാണെങ്കിൽ സ്ത്രീകളെ പിടിച്ചോണ്ട് പോയി, ഇവിടെ പിടിച്ചോണ്ട് നോക്കത്തില്ല. കാരണം ഇവര് പിടിച്ച് എവിടെ പോകും, എവിടെ കൊണ്ടുപോകും? അതിർത്തി ദൂരെയാണ്, പാകിസ്ഥാനിൽ കൊണ്ടു നോക്കത്തില്ല. അതുകൊണ്ടാണ് സ്ത്രീകളെ അവിടെ കളഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ അവരവരെ പിടിച്ചോണ്ട് പോയേന്, പിടിച്ച് കാട്ടിക്കൊണ്ടുപോയാൽ അവർക്ക് തന്നെ ബുദ്ധിമുട്ടാകും, അവരെ എളുപ്പം കണ്ടുപിടിക്കും. അതുകൊണ്ട് സ്ത്രീകളെ അവിടെ വിട്ടിട്ട് പോയി. സ്ത്രീകളെ കൊല്ലാൻ പാടില്ല, ഒന്നാം സ്വർഗം കിട്ടത്തില്ല. യസീദികളുമായിട്ട് ISIS യുദ്ധം നടത്തുമ്പോൾ യസീദികൾ സ്ത്രീകളുടെ ഒരു സൈന്യം ഉണ്ടാക്കി. അപ്പോ ഈ ISIS മുസ്ലിങ്ങൾ സ്ത്രീകളുടെ സൈന്യത്തെ കണ്ട ഉടൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കാരണം സ്ത്രീകളെ കൊല്ലാൻ പാടില്ല, സ്ത്രീകളുടെ കൈകൊണ്ട് മരിച്ചാൽ സ്വർഗത്തും പോകത്തില്ല. ഇതാണ് അവരുടെ പ്രശ്നം ISIS. അതുകൊണ്ട് അവര് യുദ്ധം ചെയ്യത്തില്ല സ്ത്രീകളെ കണ്ട്. പിന്നെ അവര് അവിടെ വിഷവാതകങ്ങളൊക്കെ ഉപയോഗിച്ച് സ്ത്രീകളെ കൊല്ലുകയൊക്കെ ചെയ്ത് നേരിട്ട് യുദ്ധം ചെയ്യത്തില്ല. അപ്പോ അതാണ് സ്ത്രീകളെ കൊല്ലാത്തത്. പക്ഷെ അവർക്ക് പിടിച്ചോണ്ടായി വിൽക്കാം, കച്ചവടം നടത്താം, അതിന് കുഴപ്പമില്ല. ഇങ്ങനെയുള്ള ഒരു കാടൻ മതം അപ്പോ ശരിക്കും ഇവരുടെ മതഗ്രന്ഥങ്ങൾ ഖുറാനും എല്ലാം പഠിച്ച് അതിന്റെ വസീദകളും ഒക്കെ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ, ശരിയായ അർത്ഥത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ, അവരുടെ പാരമ്പര്യ വ്യാഖ്യാനങ്ങളൊക്കെ അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവൻ തീവ്രവാദിയാവും. പിന്നെ പലരും ഇന്ന് മറിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്, ഇത് ശരിയാവില്ല മതത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ചില പുരോഹിതന്മാരൊക്കെ, കാരണം ഈ പുരോഹിതന്മാരെന്ന് വെച്ചാൽ മതവിശ്വാസികളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്, അവർക്ക് വേറെ വരുമാനമൊന്നുമില്ല. അവരുടെ തൊഴിലെന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ഉപദേശം പറയുക, പ്രസംഗിക്കുക, കാശ് വാങ്ങിച്ച് ജീവിക്കുക. അവരിൽ ചില ആൾക്കാരൊക്കെ വിചാരിക്കും ഇത് നല്ലതല്ല, മതത്തിന് ദോഷമാണ്. അവരെന്തെയും അതിന് സമാധാനം ഉണ്ടെന്നൊക്കെ വയ്ക്കാൻ. ഒറിജിനൽ അതില്ല. അപ്പോ ഇത്രയും പട്ടാളം സംരക്ഷിക്കുന്ന ഒരസ് മൂന്നോ നാലോ പേര് തോക്കും കൊണ്ടുവരുന്നത് എന്താ അവരുടെ ധൈര്യം? അവർക്കറിയാം കൊല്ലുമെന്ന്, അവരെ കൊല്ലപ്പെടുമെന്ന് അറിയാം. പക്ഷെ അവരുടെ ധൈര്യം എന്താണ്? കൊല്ലപ്പെട്ടാലും പ്രശ്നമില്ല, ഒന്ന് രണ്ട് വിഗ്രഹ ആരാധകരെ കൊന്നിട്ട് ചത്തുകഴിഞ്ഞാൽ നേരെ സ്വർഗത്തും. അതാണ് അവരുടെ വിശ്വാസം. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. സാധാരണ മനുഷ്യന്റെ ഇടയിൽ മതം നിൽക്കുന്നത് വിശ്വാസം എന്നുള്ളതിനൊക്കെയാണ്. വിശ്വാസവും ആചാരം. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു കഴിഞ്ഞ സ്വർഗത്ത്. ആചാരം എന്താണ്? അതുകൊണ്ട് കൊല്ലുക. അതിനു വേണ്ടിയിട്ടാണ് ഒരു തോക്ക് എടുത്തും കൊണ്ട് ഇറങ്ങി അവിടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നത്. അവിടെയാണ് ജീവിക്കേണ്ടത്. ആ സ്ഥാപിക്കുന്നതിനിടയിലും മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തും. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടാണ്, ഇതാണ് അതിന്റെ ആശയം. രീതിയിൽ പറയുന്ന ഇത് എന്താണ്? കൊന്നുകഴിഞ്ഞാലോ മരിച്ചാലോ സ്വർഗത്തും. ഈ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അപ്പോഴേ ആ കാലഘട്ടത്തിലെ ഗ്രന്ഥങ്ങളിലെല്ലാം ഉള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ അവരുടേതിൽ തെറ്റ്, നമ്മുടേതിൽ ശരിയെന്ന് പറയാൻ പറ്റില്ല. തെറ്റാണെങ്കിൽ രണ്ടും തെറ്റാണ്. പിന്നെ ഖുറാനും അതിന്റെ ഹദീസുകളും ഇതൊക്കെ ആരാ എഴുതിയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന പുരോഹിതന്മാരാണ്. ഗീത ആരാ എഴുതിയത്? അതും പുരോഹിതന്മാരെയാണ്. അവിടെ ഒരു ഭഗവാൻ എന്നൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു എന്ന ആൾക്കാരെ മുഹമ്മദ് ചെയ്തപോലെ തന്നെ. രണ്ടും തട്ടിപ്പാണ്. നല്ല ആശയങ്ങളില്ലാതെയില്ല. ഖുറാനകത്തുകൊണ്ട് സാഹോദര്യം വേണം, അത് വേണം, ഇത് വേണമെന്നൊക്കെ പറയും. നല്ല ആശയമുണ്ട്, അതുകൊണ്ട് പ്രയോജനമില്ല. പിന്നെന്താണ് കൊല്ലുക, ചാവുക, സ്വർഗത്തു എന്നുള്ള ഒറ്റ ആശയം തന്നെ വലിയ അപകടകരമാണ്. അതുകൊണ്ടല്ലേ ഇപ്പോഴും ഇന്ത്യയിൽ യുദ്ധത്തിൽ പട്ടാളക്കാർ മരിച്ച എന്താ പറയുന്നത്? സ്വർഗ്ഗലോകത്ത് പോയെന്നാണ്. ഏതായി സ്വർഗ്ഗലോകം? അങ്ങനെ ഒരു ലോകമുണ്ട്. സ്വർഗം എന്ന് പറയുന്നതിന് ആൾക്കാർ പറ്റിക്കാണ്ടാണ് പുരോഹിതന്മാർ. അങ്ങനെയൊരു ലോകമേ ഇല്ല. എന്നാലും ഇന്നും പറയുന്ന എന്താണോ, സ്വർഗലോകത്തിലേക്ക് പോകുന്നു, വീരസ്വർഗം പോകുന്നു. എന്തോന്ന് വീരസ്വർഗം? ചത്താ ചത്ത അവൻ ചത്തു അവന്റെ കുടുംബത്തിനില്ലാതെ വേറെ എന്തോന്ന് വീരസ്വർഗം? ഇതും ജിഹാദിയാണ്, അതും ജിഹാദിയാണ്. ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആശയവും ജിഹാദ് തന്നെയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ജിഹാദ് തന്നെയാണ്. കളയം ചെയ്തെല്ലാം ഒരുമിച്ച് പറയുന്നു. അപ്പൊ ഇതിന്റെ പരിഹാരം എന്താണ്? ഇങ്ങനെ കൊല്ലാൻ വരുന്നവന് കൊല്ലുക എല്ലാവരെ അല്ല, അത് അവന് കൈകാര്യം ചെയ്യേണ്ട ആരാണ്? സെക്യൂരിറ്റി ഫോഴ്സ് അവര് കൈകാര്യം ചെയ്യും. പക്ഷെ അങ്ങനെ നാലുപേര് വന്നു അവനെ കൊന്നുകഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. വീണ്ടും നാലുപേര് വരും തോക്കം കൊടുത്തോണ്ട്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ഒന്നാല് സ്വർഗത്വന്നുള്ള ആശയത്തെ കൊല്ലുന്നില്ല, ആശയം അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും ആൾക്കാർ ഈ പണിക്ക് വരും. അപ്പോ അത് ഇല്ലാതാവണമെങ്കിൽ ഈ ജനങ്ങളെ പഠിപ്പിക്കണം. എന്താണ് ഭഗവത്ഗീത ആയാലും ഖുർആൻ ആയാലും ശരി, കൊന്നാ സ്വർഗത്വം എന്ന് പറയുന്ന ഈ ആശയം അസംബന്ധമാണ്. ഇതാണ് കുഴപ്പം ചെയ്യുന്നതെന്ന് ആൾക്കാർ പഠിപ്പിക്കുന്നു. അപ്പോ കൊല്ലാൻ വരുന്നവന്, നിരപരാധികളെ കൊല്ലാൻ വരുന്നവന് കൊല്ലുക എല്ലാവരെ വഴി. അത് തന്നെ അവിടുത്തെ അഹിംസ. അനിയാമം ഒരുപാട് പേരെ കൊല്ലും. ഈ അമേരിക്കയിലൊക്കെ ഉണ്ട് റോഡിൽ ഇറങ്ങി ഇന്ന് തോക്കെടുത്ത് വെച്ച് കുടിക്കും. അപ്പൊ അവനെ എത്രയും പെട്ടെന്ന് വന്നില്ലെങ്കിൽ അവൻ കൂടുതൽ പേരെ കൊല്ലും. അതുകൊണ്ട് പോലീസ് അറിഞ്ഞു വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന എന്താണ്? അവനെ കൊല്ലുകയാണ്. അല്ല, നീ എന്തിനു വേണ്ടി വെടിവെക്കുന്നു, നീ ആരാണ്, അഡ്രസ് ഒന്നും ചോദിച്ചിട്ടില്ല. ആദ്യം ചെയ്യുന്ന എന്താണ്? അവനെ വെടിവെച്ച് താഴെ ഇടുക. അപ്പൊ അവൻ കുറച്ചു പേരെ കൊല്ലും. അതുപോലെ ഇങ്ങനെ വരുന്നവരെ കൊല്ലുക എന്ന് പറയുന്നതാണ് ഒരു ഷോർട്ട് ടൈം പ്രോജക്ട്, പെട്ടെന്ന് ചെയ്യാന്നുള്ള കാര്യം. പക്ഷെ ഇതിനൊരു ദീർഘകാല പരിപാടിയും വേണം. എന്താണ് ഈ ഇവര് ഈ പഠിച്ചു വച്ചിരിക്കുന്ന അസംബന്ധമാണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കുന്നു. അത് ഏതെങ്കിലും ഒരു മതത്തിലെ ദോഷമെന്ന് പറഞ്ഞാൽ ശരിയാകും. എല്ലാ മതങ്ങളിലും ഈ ദോഷമുണ്ടെന്ന് പഠിപ്പിക്കുന്നു. എവിടേക്കുണ്ടോ അതൊക്കെ എടുത്ത് പുറത്തിടുന്നു. ഇത് ഖുർആനിലും ഉണ്ട്, ഗീതയിലും ഉണ്ട്, രണ്ടിടത്തും ഈ കുഴപ്പമുണ്ടെന്നുള്ളത് പറയുമ്പോഴേ ഇത് ബാലൻസ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു. ഇത്തരം ആശയങ്ങൾ പറയുന്ന ഭാഗങ്ങൾ ഇത് അസംബന്ധമാണെന്നും അത് ദീർഘകാലം കൊണ്ടേ പറ്റും, എന്നാലും ഇതിനൊക്കെ ഒരു മാറ്റം വരും. അപ്പൊ മതം എന്ന് പറയുന്നത് എങ്ങനെ നിൽക്കുന്നു? മനുഷ്യന്റെ ഇടയിൽ വിശ്വാസമായി നിൽക്കുന്നു. ജനങ്ങൾ ഇത്തരം വിശ്വാസങ്ങളിൽ നിന്ന് പുറത്തു കിടക്കും. എന്നാലേ മതത്തിന്റെ പേരിലുള്ള ഈ കലഹങ്ങൾ, ഈ കൊല, കലഹം എന്ന് പറഞ്ഞ കൊല, ഈ കൊലകളില്ലാതാകും. ഏതെങ്കിലും ഒരു മതത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് പ്രശ്നം പരിഹരിക്കും. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കത്തില്ല. അപ്പോ മതം എന്ന് പറയുന്നത് അത് വ്യക്തിയുടെ അഭിപ്രായമാണെന്നുള്ളത് സത്യമാണ്. പക്ഷെ ലോകത്ത് മതം പ്രചരിച്ചിരിക്കുന്ന അങ്ങനെയല്ല, വിശ്വാസമായിട്ടും ആചാരമായിട്ടും. വിശ്വാസത്തിൽ പ്രധാനമായ ഒന്നാണ് കൊന്ന സ്വർഗത്വം. അതിന്റെ ആചാരമാണ് കൊല്ലുക എന്നുള്ളത്. അപ്പൊ ഈ വിശ്വാസം, ഈ ആചാരവും അബദ്ധമാണ് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കണം. വിശ്വാസികൾ, തീവ്രമായി വിശ്വസിക്കുന്നവർ, അത് എത്ര കാലം എടുക്കുമോ, എത്ര കാലം കൊണ്ടായാലും ശരി, അത് എളുപ്പമൊന്നുമില്ല. കാരണം ചെറിയ പ്രായത്തിലെ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുകയാണ്. ചെറിയ പ്രായത്തിലെ കൊച്ചു കുട്ടികളെ ഇത് ഗീത പഠിപ്പിക്കുന്നിടത്തും ഇത് തിരുത്തി പഠിപ്പിക്കുന്നു. ഇതെന്താ വേണ്ടതെന്ന് പഠിപ്പിക്കുന്നു. സ്കൂളിൽ നിന്ന് പഠിപ്പിക്കാന് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. മതബോധനം അവിടെ ഒരു സ്ഥലത്ത്, മതബോധനമൊന്നും ആവശ്യമില്ല. ഈ പഴഞ്ചൻ പുസ്തകങ്ങളൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ കാലത്ത് മനുഷ്യനെ ജീവിക്കാനുള്ളത് മനുഷ്യന്റെ സ്നേഹവും സാഹോദര്യവും നിലനിർത്താനുള്ള പഠനങ്ങൾ മതി. അതിന് ഇതൊക്കെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ വിശ്വാസമുള്ള ആരെങ്കിലും വേണമെങ്കിൽ പഠിച്ചോട്ടെ. അതൊന്നും ബോധനത്തിനൊന്നും പോകേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ പഠിക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെയുള്ള ആശയങ്ങളും കടന്നു വരും. അപ്പോൾ ചിലർക്ക് ഇതാണ് നല്ലതെന്ന് തോന്നുന്നു, ഇതിനോട് ഇഷ്ടം തോന്നുന്നു, ഇതിനോട് മനുഷ്യന് ഇഷ്ടം തോന്നുക. എന്നാ പിന്നെ ചിലർക്ക് കൊല്ലാനുള്ള വാസനയുണ്ടെങ്കിൽ കൊന്നിട്ട് സ്വർഗത്ത് പോകാന്ന് വിചാരിക്കും. അത്തരം ബോധനങ്ങളുടെ ആവശ്യമുണ്ട്. ഇന്ന് ഒരുപാട് ആധുനികമായ വിഷയങ്ങൾ കൊണ്ട് മനുഷ്യനെ പഠിപ്പിക്കുക. അതില് എന്തൊക്കെയാണ്? സമൂഹത്തിലും മനുഷ്യന്റെ പരസ്പര സഹകരണവും സഹായവുമൊക്കെ, സഹായത്തിനുമൊക്കെ ഉപകരിക്കുന്ന പാഠങ്ങൾ പഠിപ്പിക്കുക കുട്ടികൾ. മോറൽ സയൻസ് ആവശ്യമാണ്, അതാണെന്ന് പഠിപ്പിക്കേണ്ടത്. ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞില്ലേ? 2000 വർഷം, 1500 വർഷം മുമ്പൊക്കെയുള്ള പാഠങ്ങളിൽ നിന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ചെറിയ കുട്ടികളെ ഗീത പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഗീതയിൽ എന്തെങ്കിലും നല്ല ആശയമുണ്ടെങ്കിൽ ആശയത്തെ എടുത്ത് പഠിപ്പിക്കുക. അവിടെ ഗീതയെന്ന് പറയേണ്ട കാര്യം, ഗീതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആശയം നല്ലതാണെങ്കിലും ഇസ്ലാം എന്ന് വരുന്നതും അവൻ പഠിക്കത്തില്ല. ഇസ്ലാമിനൊരു നല്ല ആശയം ഉണ്ടെന്നിരിക്കട്ടെ, അത് മതം വെച്ച് ഗ്രന്ഥം വെച്ച് പഠിപ്പിച്ച ഹിന്ദു എന്ന് കരുതുന്നവനത് പഠിക്കത്തില്ല. അപ്പോൾ മനുഷ്യൻ ഹിന്ദുവും മുസ്ലിമും അല്ലാതിരുന്നാലേ നല്ല കാര്യം പഠിക്കുന്നു. അപ്പോ ആ മതത്തിലുള്ള നല്ല കാര്യം തന്നെ, പക്ഷെ മതത്തിന്റെ ലേബലില്ലാതെ പഠിപ്പിക്കുന്നു കുട്ടികൾ. അയച്ചെടുത്ത് ദൂരെ കളയും, ഇന്ന് തന്നെ എടുത്ത് കളയണം. അല്ല, വലിയ ബോർഡൊക്കെ അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാലേ, അത് പറഞ്ഞേ ശരിയാണ്, ഗീതയിൽ നല്ല ആശയങ്ങളുണ്ട്. സംഗതി ശരിയാണ്, ഗീതയിൽ നല്ല ആശയങ്ങളുണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഗീതയുടേതായി പഠിപ്പിക്കരുത്. ആധുനിക മനുഷ്യന് ജീവിതത്തിൽ സ്വീകരിക്കാവുന്ന ആശയങ്ങളായി പഠിപ്പിക്കണം. ഗീത എന്ന് പഠിപ്പിക്കുമ്പോൾ അതിനോടൊപ്പം മറ്റ് പലതും വരും, ഈ ഹിംസയും എല്ലാം വരും. യുദ്ധം ചെയ്യാത്തവനെ യുദ്ധം ചെയ്യിപ്പിച്ച കഥകളൊക്കെ പറയേണ്ടി വരും. അവിടെയാണ് തകരാറ് വരുന്നത്. ഗുരു പറഞ്ഞത് ശരിയാണ്. എന്താണ് അതിൽ നല്ല ആശയങ്ങളുണ്ട്, അതാണ് ഗുരു പറഞ്ഞത്. പക്ഷെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കാലം മാറുന്നതിനനുസരിച്ച്, സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മളതിന് കാലം ഉചിതമായി മനസ്സിലാക്കണം. ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അതിനെ വ്യാഖ്യാനിക്കുന്നവർ കാല ഉചിതമായി ഇതിനെ വ്യാഖ്യാനിക്കുകയും അതിനുള്ള പോരായ്മകളെ കളയണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഗുരുവിന്റെ കാലവും അല്ല, ഇന്ന് ആ കാലവും മാറിക്കഴിഞ്ഞു. അല്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അപകടമുള്ളതിനെ നമ്മൾ എടുത്തു കളയണം, അതൊക്കെ അഴിച്ചു കളയണം. അവിടെ വെച്ചിരിക്കുന്ന ആർക്ക് വേണം അഴിച്ചു കളയാൻ? അതിനെന്താ കുഴപ്പം? എന്തിനാ ഇത് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കും? കാരണം യുദ്ധം ചെയ്യാത്തവനെ കൊണ്ട് യുദ്ധം ജയിച്ചു എന്നുള്ള ഒരു പാഠം. നീ യുദ്ധം ചെയ്തു കഴിഞ്ഞോ എന്താണോ സ്വർഗത്ത് പോകുന്നു പറയുന്നത് തന്നെയാണ് ഈ ഖുർആൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് ജിഹാദ് എന്ന് പറയുന്നത്. അതിനെ ഇന്നത്തെ തലമുറയെ പഠിപ്പിക്കുന്നു. അവര് ഇത്തരം വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും മനുഷ്യനെ പുറത്തുകൊണ്ടു അവനെ മനുഷ്യനായി ജീവിക്കാൻ പഠിപ്പിക്കുന്നു. ഏതെങ്കിലും മതത്തിന്റെ പ്രചാരകനായിട്ടല്ല. എന്നാലും ലോകം നിന്നു, അതാണ് ദീർഘകാലമായ പ്ലാൻ. എന്താണ് കൊല്ലാൻ വേണ്ടി തോക്ക് കൊണ്ടുവരുന്നവനെ പട്ടാളമാണ് നേരിടേണ്ടത്. അത് തൽക്കാലം ചെയ്യേണ്ട കാര്യം. പക്ഷെ വീണ്ടും വീണ്ടും ഇത് ഉണ്ടായിക്കൊണ്ടേ, അതില്ലാതാവണമെങ്കിൽ എന്ത് വേണം? അവനെ പഠിപ്പിക്കേണ്ട ശരിയായ പാഠം എന്ന് പറയുന്നത്. ഏതെങ്കിലും മതത്തിന്റെ ഭാഗമായിട്ടൊന്നും പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അതാണ് ഈ പ്രശ്നം. ഇപ്പൊ എല്ലാവരും മുസ്ലിങ്ങളുടെ ഗ്രന്ഥത്തെ അങ്ങനെ എഴുതിയിട്ടുള്ളൂ, മുസ്ലിങ്ങൾ കുഴപ്പമാണ്, അത് അതാണ് എന്റെ പ്രശ്നം, മതമാണ് പ്രശ്നം എന്ന് പറയുന്നത് ശരിയാണെന്ന്. പക്ഷെ ഈ പറയുന്നവര് ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ മതത്തിന് ഈ പ്രശ്നമുണ്ടെന്ന്? ആരെങ്കിലും പറയുന്നുണ്ടോ? അതാരും പറയുന്നില്ലല്ലോ. അവരെന്താണോ കൊല്ലാൻ പ്രേരിപ്പിച്ചത് അത് നിങ്ങളുടെ ഗീതയിലും ഉണ്ട്, കൊല്ലാൻ പ്രേരിപ്പിക്കുന്നു നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിലും ഉണ്ട്. അവരെ വിമർശിച്ചിട്ട് കാര്യമില്ല, ഇതെല്ലാത്തിനും ഉള്ളതാണ്. പിന്നെ ഗീത എടുത്തു വെച്ചിട്ട് അതിലെ നല്ല കാര്യങ്ങൾ നമ്മൾ എടുക്കുക, അതിനെന്താ ദോഷം? ദോഷമൊന്നുമില്ല. ഗീത പഠിപ്പിക്കണ്ടെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഗീത പഠിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനൊരു സ്ക്രൂട്ടണി നടത്തണം. അതിനാവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം എടുക്കുക, ബാക്കി തട്ടിക്കളെ. ഇങ്ങനെ വരണം. ഖുർആനിൽ നല്ല ആശയമുണ്ടെങ്കിൽ എടുത്ത് ആൾക്കാർക്ക് പറഞ്ഞുകൊടുക്കും. സഹോദരി ഉണ്ടെന്ന് പറയുന്നു, അതെടുത്ത് പറഞ്ഞുകൊടുക്കും. അത് ഒരു മതത്തിന്റെ ആൾക്കാരുടെ ഇടയിലുള്ള സാഹചര്യമല്ല, എല്ലാ മനുഷ്യരും സഹോദരന്മാരായി കഴിഞ്ഞു. മതങ്ങൾ അന്യനെ സൃഷ്ടിക്കുന്നു. പക്ഷെ അവിടെ എന്ത് വരുന്നു? അന്യനെ സൃഷ്ടിക്കുകയും അവിടെ അന്യനെ പുറന്തള്ളിയും ചെയ്യുന്നു. മതങ്ങളൊന്നും ഇൻക്ലൂസീവ് അല്ല. മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നതല്ല മതങ്ങൾ, മറ്റുള്ളവരെ പുറന്തള്ളുന്നതാണ്. ഗുരു പറഞ്ഞങ്ങനെയല്ല, അപരന് വേണ്ടി എന്നാണ്. അപരനും യാഥാർത്ഥ്യമാണ്, പക്ഷെ അപരന് വേണ്ടിയായി അപരനെ പുറന്തള്ളുന്നതല്ല ഗുരു പറഞ്ഞ ആശയം. അതുകൊണ്ട് മതം എന്ന് പറയുന്ന വിശ്വാസവും ആചാരവുമാണ്, അതിലിങ്ങനെയുള്ള അപകടകരമായ കാര്യങ്ങളുണ്ട്. അത് അഭിപ്രായം എന്ന് പറയുന്നത് സത്യമാണ്, പക്ഷെ ഇന്ന് ജനങ്ങൾ അതിനെ അഭിപ്രായമായിട്ടല്ല സ്വീകരിക്കുന്നത്, വിശ്വാസവും ആചാരവുമായിട്ടാണ്. അതാണ് ഈ കൊലപാതകങ്ങളൊക്കെ അടങ്ങുന്നത്. ഇതൊക്കെ അടങ്ങുന്നത് നമ്മളിത് അറിയാതെ മതത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പോയിട്ട് കാര്യമില്ല. ഓ